കാർവർണ്ണനെ കണ്ടോ സഖി കാർവർണ്ണനെ കാർവർണ്ണനെ കണ്ടോ സഖി ഘനനീലരാവിലിന്നും വേണുഗാനമോർത്തു പോയി നാൻ കാർവർണ്ണനെ കണ്ടോ സഖി കാർവർണ്ണനെ വിരഹാർദ്രമീ ഗോകുലം പറയുവിമോകയമുനേയദുവംശനാഥനെവിടേ വിരഹാർദ്രമീ ഗോകുലം ശ്യാമൃദുവദന നിസരിമപ്പ കാർവർണ്ണനെ കണ്ടോ സഖി കാർവർണ്ണനെ സനിതപദപമഗമഗരിസനിസരിമപ കാർവർണ്ണനെ കണ്ടോ സഖി ഘനനീലരാവിലിന്നും വേണുഗാനമോർത്തു പോയി നാൻ കാർവർണ്ണനെ കണ്ടോ സഖി കാർവർണ്ണനേ